ദൂരയൊരാൽമര ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായാടി പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ഒരു പൊന്മാനിനെ തേടി നാം പാഞ്ഞു കാതരമോഹങ്ങൾ കണ്ണീരിൽ മാഞ്ഞു മഴവില്ലിൻ മണിമേട ഒരു കാറ്റിൽ വീണു മണ്ണിലെ കളിവിടും മാഞ്ഞുവോ ഇന്നതും മധുരമോർമ്മയായി മണ്ണിലെ കളിവിടും മാഞ്ഞുവോ മധുമാസതീർത്ഥം അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ വെറുതെ സൂര്യനെ ധ്യാനിക്കുമേതോ പാതിരാപ്പൂവിൻ്റെ നൊമ്പരം പോലെ ഒരു കാട്ടിനലിയുന്ന ഹൃദയാർദ്രഗീതം പിന്നെയും ചിരിക്കുന്നു പൂവുകൾ മണ്ണിലെ വസന്തത്തിൻ ദൂതികൾ പിന്നെയും ചിരിക്കുന്നു പൂവുകൾ വസന്തത്തിൻ ദൂതികൾ ഋതുശോഭയാകെ ഒരു കുഞ്ഞു പൂവിൽ അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൽമര ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായാടി പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ.